അസ്സലാം വലൈക്കും വറഹ്മത്തുള്ള. നാം 20-ാമത്തെ പ്രോഫ്കോണിലെത്തി നിൽക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട പ്രോഫ്കോൺ ഏത് എന്ന സ്വകാര്യമായ ഒരു ചിന്ത പങ്കുവയ്ക്കാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. പ്രോഫ്കോണിനെ പറ്റി ഇനിയും കേട്ടിട്ടില്ലാത്ത ചിലർക്കായി, പ്രോഫ്കോൺ എന്നത് 20 കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രൊഫഷണൽ സമൂഹത്തിൽ നിന്നും ചില ആളുകൾ, അല്ലെങ്കിൽ പ്രൊഫഷണൽ വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്നും ചില ആളുകൾ കൂടിയിരിക്കുകയും ടു ദ റൈറ്റ് ഗോൾ ത്രൂ ദ റൈറ്റ് പാത്ത് എന്ന ക്യാപ്ഷനോടുകൂടി, എന്ന മോട്ടോയോടുകൂടി, എന്ന തീമോടുകൂടി ചില വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തത്. എന്തായിരുന്നു അവർ ലക്ഷ്യം വെച്ചത്? എന്താണ് ഇന്നും പ്രോഫ്കോൺ ലക്ഷ്യം വെക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് വിദ്യാഭ്യാസത്തിന്റെ നിർവചനം തന്നെയാണ് ഉത്തരം നൽകുക. വിദ്യാഭ്യാസത്തെ നിർവചിച്ചിരിക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിർവചനം, എഡ്യൂക്കേഷൻ ഷുഡ് എനേബിൾ യങ് പീപ്പിൾ ടു എൻഗേജ് വിത്ത് ദ വേൾഡ് വിത്തിൻ ദം ആസ് വെൽ ആസ് ദ വേൾഡ് അറൌണ്ട് ദം. യുവസമൂഹത്തെ തങ്ങളുടെ ഉള്ളിലെ ലോകവുമായി എങ്ങനെ ബന്ധിപ്പിക്കുന്നു, അതുപോലെ തങ്ങൾക്ക് ചുറ്റുമുള്ള ലോകവുമായി ബന്ധിപ്പിക്കുവാൻ വിദ്യാഭ്യാസത്തെ കഴിയണമെന്ന നിർവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്നത്തെ വിദ്യാഭ്യാസ പദ്ധതികളെല്ലാം, പ്രത്യേകിച്ചും പ്രൊഫഷണൽ വിദ്യാഭ്യാസ പദ്ധതികളെല്ലാം, എല്ലാ അക്കാഡമിക് കരിക്കുലങ്ങളും നമ്മളെ പഠിപ്പിച്ചു തരുന്നത് ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും ഫ്ലൂയിഡ് മെക്കാനിക്സും എയറോഡൈനാമിക്സും SSDയും ഫോമും മോസും എല്ലാം വാചാലമായി പഠിപ്പിച്ചു തരുമ്പോൾ നമ്മുടെ അടുക്കൽ നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ മുഴുവൻ പരിചയപ്പെടുത്താൻ വ്യഗ്രത കാണിക്കുമ്പോൾ നമുക്കുള്ളിലെ ഒരു ലോകത്തെ പരിചയപ്പെടുത്താൻ മറന്നു പോകുന്നില്ലേ? നമ്മളെ അറിയാൻ അവനവനെ അറിയാത്തവന് ജീവിതത്തിന്റെ ശരികളും അറിയില്ലല്ലോ. അവനവനെ അറിയാത്തവന് അവനവന്റെ സുഹൃത്തിനെയും അവനവന്റെ സമൂഹത്തെയും അവനവന്റെ ചുറ്റുമുള്ള ലോകത്തെയും അറിയുന്നില്ല. ചിലപ്പോഴൊക്കെ അതുകൊണ്ടാവാം ലോകം വിദ്യാഭ്യാസ മുന്നേറ്റം നടത്തുമ്പോഴും ഭൂമി മനുഷ്യവാസത്തിന് ദുസ്സഹമാകുന്നു. ലാഭക്കണ്ണുകൾ മാത്രം വിഴി തുറക്കുന്ന രാപ്പകലുകൾ ഉണ്ടാകുന്നതുമെല്ലാം ഈ അവനവനെ കുറിച്ചുള്ള അറിവിന്റെ കുറവല്ലേ? ഇവിടെ നമുക്കുള്ളിലെ ലോകത്തെ മനസ്സിലാക്കിച്ചു തരാൻ കോലാഹലങ്ങൾക്കിടയിൽ നമ്മൾ കേൾക്കാതെ പോയ നമ്മളുടെ ശബ്ദത്തെ കുറിച്ച് തിരിച്ചറിവുകൾ തരുവാൻ കലാലയങ്ങളും പാഠ്യപദ്ധതികളും പരാജയപ്പെടുമ്പോൾ പ്രോഫ്കോൺ വ്യത്യസ്തമാക്കുകയാണ്. അതിന് നമുക്ക് നാം ആരാണ് എന്ന്, നമ്മളുടെ ലക്ഷ്യം എന്താണ് എന്നും തിരിച്ചറിയേണ്ടതുണ്ട്. ഈ അറിവ് പറഞ്ഞു തരാൻ ഏറ്റവും അർഹത നമ്മളുടെ സൃഷ്ടാവിന് തന്നെയാണല്ലോ. പ്രോഫ്കോൺ എന്ന അനുഭവം ചെയ്യുന്നതും ഈ അറിവിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് സംവേദനം നടത്തുക എന്നുള്ളത്. എന്റെ പ്രിയ പ്രോഫ്കോണിലേക്ക് തിരിച്ചു വരാം. എനിക്ക് ഏറ്റവും ഇഷ്ടമായ, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രോഫ്കോൺ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഞാൻ ആദ്യം പങ്കെടുത്ത ആലുവ പ്രോഫ്കോൺ. പെരിയാറിന്റെ കരയിലെ YMCA ഗ്രൗണ്ടിൽ 1600 പേർ മാത്രം പങ്കെടുത്ത ഒരു ചെറിയ സദസ്സ്. വെള്ളിയാഴ്ച തുടങ്ങി ഞായറാഴ്ച വരെ, എനിക്ക് ശനിയാഴ്ച രാവിലെയാണ്, അല്ല വെള്ളിയാഴ്ച രാത്രിയിൽ എപ്പോഴോ ആണ് ഞാൻ വന്നവിടെ കൂടുന്നത്. ശനിയാഴ്ച രാവിലെ മുതലുള്ള ചർച്ചകളും സംവാദങ്ങളും സംവേദനങ്ങളും എനിക്ക് തന്ന തിരിച്ചറിവുകൾ വലുതായിരുന്നു. എന്റെ ജീവിതത്തിൽ പ്രോഫ്കോണിന് മുമ്പുള്ള ഒരു കാലഘട്ടമെന്നും പ്രോഫ്കോണിന് ശേഷമുള്ള ഒരു കാലഘട്ടമെന്നും വേർതിരിക്കാവുന്ന വണ്ണം എന്റെ മാനസിക ചിന്താ മണ്ഡലത്തിൽ പ്രോഫ്കോൺ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഏതൊരു വിദ്യാർത്ഥിയും പോലെ കലാലയത്തിന്റെ ഒഴുക്കിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ പരന്ന വായനയും സ്വപ്ന നടനങ്ങൾക്കും അപ്പുറം ഒന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ പ്രോഫ്കോൺ എനിക്ക് ബോധ്യപ്പെടുത്തി തന്നത് പരന്ന വായനയ്ക്കും സ്വപ്ന നടനങ്ങൾക്കും അപ്പുറം എനിക്ക് പലതും ചെയ്യാൻ കഴിയുമെന്നും എന്റെ ജീവിത ലക്ഷ്യങ്ങൾ ഞാൻ പുനർവിചിന്തനം നടത്തണമെന്നും ആണ്. ശരിക്കും എന്റെ ജീവിതത്തിൽ എന്ത് കരിയർ ഞാൻ തെരഞ്ഞെടുക്കണമെന്ന് എന്റെ ശബ്ദത്തെ ഞാൻ കേട്ടത് പ്രോഫ്കോണിന് ശേഷം. എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങൾ പലതും മാറി മറിഞ്ഞതും പ്രോഫ്കോണിന് ശേഷം. എന്റെ ലോകവീക്ഷണത്തെ പുതിയ മാനങ്ങൾ എനിക്ക് തന്നത് പ്രോഫ്കോണ്. ഈ രൂപത്തിൽ എന്നെ കേൾക്കാൻ, ഞാൻ മറന്നുപോയ എന്റെ ശബ്ദത്തെ എനിക്ക് തിരിച്ചറിയാൻ പ്രോഫ്കോൺ എന്നെ സഹായിച്ചു. പിന്നീട് പ്രോഫ്കോൺ എനിക്ക് തന്ന വല്ലാത്തൊരു സൗഭാഗ്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് സൗഹൃദങ്ങളാണ്. എന്താണ് യഥാർത്ഥ സൗഹൃദം എന്ന് എന്നെ പരിചയപ്പെടുത്തിയത് പ്രോഫ്കോണാണ്. ഇന്ന് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലൂടെ ഹായ് ഹലോ പറയുന്ന സൗഹൃദങ്ങൾ നാം ഒതുങ്ങി നിൽക്കുമ്പോൾ ആത്മാർത്ഥ സുഹൃത്ത് എന്താണെന്നും സൗഹൃദങ്ങളുടെയും ചെങ്ങാത്തത്തിന്റെയും രുചി എന്താണെന്നും മധുരം എന്താണെന്നും എനിക്ക് പഠിപ്പിച്ചു തന്നത് പ്രോഫ്കോണിന്റെ അനുഭവങ്ങളാണ്. എന്നെ ആദ്യത്തെ പ്രോഫ്കോണിന് ചേടിച്ച ഹബ്സൽ തൊട്ട് അന്ന് ആ പ്രോഫ്കോണിന് എനിക്ക് സമ്മാനമായി, അല്ലെങ്കിൽ പ്രോഫ്കോണിന്റെ ക്ഷണക്കത്തായി എനിക്ക് ലഭിച്ച ഒരു CD ഉണ്ട്. ആ CD-യിലെ ഒരു പ്രാസംഗികനുണ്ട്. എന്റെ ചിമ്മ, അല്ലെങ്കിൽ എന്റെ ചിറ്റ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ആ CD ഞങ്ങൾ വീട്ടിൽ ആദ്യമായി ഇട്ടപ്പോൾ ഏതായി ഇത്ര സ്പീഡിൽ സംസാരിക്കുന്ന ചെക്കനെന്ന്. അങ്ങനെ പറഞ്ഞ താജുദ്ദീൻ സലാഹി ഇന്ന് അൽഹംദുലില്ലാ ദൈവത്തിന്റെ അപാരമായ അനുഗ്രഹം ഇന്ന് കേരളം അറിയപ്പെടുന്ന ഒരു പ്രാസംഗികനാണ്. അദ്ദേഹവുമായുള്ള സൗഹൃദം തൊട്ട് ഒരുപാട് സൗഹൃദങ്ങൾ, സുന്ദരമായ സൗഹൃദങ്ങൾ. എത്രത്തോളം എന്നാൽ ഞാൻ മരണപ്പെട്ട ഇഷ്ടപ്പെട്ടാൽ എന്റെ മകൾ ആരുടെ കീഴിൽ വളരണമെന്ന് ഞാൻ എഴുതി വെച്ച എന്റെ വില്ലിൽ ആ പേര് പ്രോഫോണിലൂടെ അല്ലെങ്കിൽ പ്രോഫോണിന്റെ ശേഷിപ്പുകളിലൂടെ എനിക്ക് ലഭിച്ച സുഹൃത്ത് മറ്റൊരു പ്രോഫോൺ സൗഹൃദത്തിലെ ദുഃഖവും ഞാൻ നിങ്ങളോട് പങ്കുവെക്കും. പാലക്കാട് കിടന്ന ഫമി, കേരളത്തിന്റെ മറ്റൊരറ്റത്ത് കിടന്ന ഞാനുമായി ആരംഭിച്ച സൗഹൃദം പ്രോഫോണിലൂടെയാണ് ഞങ്ങൾ സുഹൃത്തുക്കളായത്. അവന്റെ മരണ വാർത്ത എന്റെ ചെവിയിലെത്തിയപ്പോൾ അത് സത്യമാവരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ടു മൂന്ന് പേരെ വിളിക്കുകയും അത് സത്യമാണ് എന്നറിഞ്ഞപ്പോൾ ഒരാഴ്ചയോളം ഉറക്കം എനിക്ക് നഷ്ടപ്പെട്ടതും ഞങ്ങളുടെ ഇടയിലെ സ്നേഹബന്ധമായിരുന്നു. ഫഹ്മിയുടെ മകൻ, ഫഹ്മി മരണപ്പെട്ട ആക്സിഡന്റിൽ തന്നെ അപകടത്തിൽപ്പെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കപ്പെട്ട ജീവൻ തിരിച്ചു കിട്ടിയ ആ മകനെ കാണാൻ രാത്രിയുടെ യാമത്തിൽ ഞാൻ അവിടെ കയറി ചെന്നത്, ഉറങ്ങിക്കിടന്ന് അവനെ ഡോറ് തുറന്ന് എന്നെ കാണിച്ചു തന്നപ്പോൾ ഞാൻ അവിടെ കണ്ടത് ഫഹ്മിയുടെ മകനെയല്ല, എന്റെ ഈസയാണ്. ഞാൻ ഈ പങ്കുവെക്കുന്ന ദുഃഖം ഒരിക്കലും എന്റെ മാത്രം ഒരു സ്വകാര്യതയല്ല, ഒരു അത്ഭുതവുമല്ല, മറിച്ച് പ്രോഫോൺ ിലൂടെ സുഹൃത്തുക്കളായ നൂറുകണക്കിന് ആളുകൾ പങ്കുവെക്കുന്ന ദുഃഖമാണ്. ഞാൻ മരണപ്പെട്ടാലും ഞാൻ മനസ്സിലാക്കുന്നു ഇതുപോലെ തന്നെ ദുഃഖിക്കുവാൻ ഒരു കൂട്ടം ആളുകൾ ഉണ്ട്. ഇങ്ങനെ എന്റെ ആദ്യ പ്രോഫോൺ കടന്നു പോകുമ്പോൾ എന്റെ പ്രിയ പ്രോഫോണും അതായി മാറി. പിന്നെ ഒരുപാട് പ്രോഫോണുകളിൽ സംഘാടകനായും പ്രാസംഗികനായും ഒക്കെ കടന്നു ചെന്നെങ്കിൽ കൂടെ രണ്ടാമത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രോഫോൺ ഏതാണെന്ന് ചോദിച്ചാൽ അത് തൃശ്ശൂർ വെച്ച് നടന്ന പ്രോഫോണാണ്. അതിന് കാരണം ഞാൻ ആദ്യമായി ഒരു പ്രാസംഗികനായി ഒരു ക്ലാസ് എടുക്കുന്ന വ്യക്തിയായി പ്രോഫോൺ കടന്നു ചെല്ലുന്നത് തൃശൂർ പ്രോഫോണിലാണ്. എനിക്കിന്നും ഓർമ്മയുണ്ട്, ഫഹ്മിയാണ് എന്നെ പ്രോഗ്രാം കമ്മിറ്റിയിൽ നിന്ന് വിളിച്ചത് പ്രോഫോണിന്റെ വേദിയിൽ ഒരു പ്രധാനപ്പെട്ട പ്രഭാഷണം നടത്താൻ. ശരിക്കും അതിനു മുമ്പ് ചെറിയ സദസ്സുകളിൽ സംസാരിച്ച് പരിചയം മാത്രമുള്ള ഞാൻ ശരിക്കും അത് നിഷേധിക്കുകയാണ് ആദ്യം ചെയ്തത്. കാരണം അപ്പോഴേക്കും പ്രോഫോൺ ആയിരങ്ങൾ പങ്കെടുക്കുന്ന വലിയ സദസ്സായി കഴിഞ്ഞിരുന്നു. ഫഹ്മിയും ഫവാസ് കെയും ഒക്കെ തന്ന ധൈര്യത്തിലാണ് യഥാർത്ഥത്തിൽ ഞാൻ ആ പരിപാടി കേൾക്കുന്നത്. അൽഹംദുലില്ലാ, നല്ല നിലയിൽ അന്ന് സംസാരിക്കാൻ കഴിഞ്ഞത് പടച്ചറബിന്റെ അപാരമായ അനുഗ്രഹവും സഹായവുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ എന്റെ രണ്ടാമത്തെ ഏറ്റവും പ്രിയപ്പെട്ട പ്രോക്കോണും കടന്നു. ഇൻഷാല്ലാ ഇപ്പോൾ ഇരുപതാമത്തെ പ്രോക്കോണിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഞാൻ അവസാനമായി പറയാൻ ആഗ്രഹിക്കുന്നത് ഇതൊരു അഡ്വർടൈസ്മെന്റ് ബ്ലാബ്ല അല്ല, ഞാൻ എന്റെ ബ്ലോഗിന് എന്റെ കളർലെസ് ബ്ലാക്കിനെ ഒരു പരസ്യ ബ്ലോഗാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നുമില്ല. പ്രൊഫഷണൽ വിദ്യാർത്ഥി സമൂഹത്തോട് ഞാൻ ക്ഷണിക്കുകയാണ്, എന്റെ ജീവിതത്തെ ഒരുപാട് പിടിച്ചു കുലുക്കിയ, ഒരുപാട് മാറി ചിന്തിക്കാനും മാറി നടക്കാനും എന്നെ പ്രാപ്തനാക്കിയ ആ പ്രോക്കോണിലേക്കും നിങ്ങൾക്കും നിങ്ങളുടെ പ്രോഫോൺ ഒരു പുതിയ അനുഭവമായിരിക്കും ഇൻഷാല്ലാ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് കണ്ടുമുട്ടാം പ്രോഫോണിന്റെ വേദിയിൽ. കണ്ടാൽ വന്ന് പരിചയപ്പെടാനും സലാം തരാനും മറക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബ്ലോഗ് നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മറന്നുപോയൊരു കാര്യം, കളർലെസ് ബ്ലാക്ക് .com ൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും ചിന്തകളും പങ്കുവെക്കുക. വീണ്ടും സന്ദർശിക്കുക COLORLESSBLACK.com, കളർലെസ് ബ്ലാക്ക് .com.